അടുത്ത നദീഭിഷ്ഠ നദീഭി സംഖ്യ പ്രാഗ്വത് സമാഹാരേച്ചയമിഷ്യത സപ്തഗംഗം ദിയമനം. പൂർവസൂത്രത്തിൽ സംഖ്യാവംശീയം സംഖ്യാശബ്ദങ്ങൾ വംശ്യശബ്ദങ്ങളുമായിട്ടാണ് സമാസം. ദ്വിമിനി വ്യാകരണം ത്രിമിനി വ്യാകരണമെല്ലാം അങ്ങനെ ഉണ്ടാകുന്നു. ഇവിടെ നദീഭി നദിയെക്കുറിച്ച് പറയുന്ന ശബ്ദങ്ങൾ, ഗംഗ യമുന, ഇത് നദീസംജ്ഞയല്ല. നദീസംജ്ഞ വിധിക്കുന്ന സൂത്രമാണോ? അതല്ല. ഇത് ഒന്നുകിൽ നദീശബ്ദം അല്ലെങ്കിൽ നദീ വാചക ശബ്ദങ്ങൾ ഗംഗായും, അത് സംഖ്യയുമായിട്ട് നേരത്തെ പോലെ സമാസം ചെയ്യുന്നു. ബാക്കി വാ സമസ്യത സ്വവിഭവ അങ്ങനെ വരും. വിഭാഷാധികാരത്തിലായതുകൊണ്ട് വികല്പമാണ്, അവീഭാവ അധികാരത്തിലാണ്, അതുകൊണ്ട് അവീഭാവന. അവിടെ വാർത്തയും വന്നു, സമാഹാരേച്ച എം ഇഷ്യത എന്ന് പറഞ്ഞാൽ സമാഹാരയേവ, ഇത് സമാഹാരത്തിലേ വരത്തുള്ളൂ. സമാഹാരത്തിൽ തത്പുരുഷ സമാസമാണ് വരേണ്ടത്. തദ്ധിതാർത്ഥ ഉത്തരപഥ സമാഹാരേച്ച സംഖ്യപൂർവ്വത്തിൽ വന്നാൽ ദിഗു സമാസം വരും. ഇതതിൻ്റെ അപവാദമായിട്ടാണ് വരുന്നത്. ദ്വിമിനി വ്യാകരണം ത്രിമിനി വ്യാകരണം അതുമെല്ലാം ബഹുറിയിൽ വരാം, അതിൻ്റെ അപവാദമായിട്ട് വരുന്നു. ഇത് തത്പുരുഷനിൽ വരാം, അതിൻ്റെ അപവാദമായിട്ട് വന്നു. എന്റെ വിഗ്രഹത്തിൽ ഇത് സമാഹാര ഏവ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, വിഗ്രഹത്തിൽ സമാഹാരം ഇവിടെ ചേർക്കണം. എങ്ങനെ? സപ്താനാം ബംഗാനാം സമാഹാര അർത്ഥം വരും. സപ്ത ഗംഗകളുടെ സമാഹാരം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഗംഗാനദി തന്നെ ഏഴായിട്ട് പിരിഞ്ഞൊഴുകിക്കഴിഞ്ഞാൽ അതിനെ പറയും എന്താണോ, ഇവിടെ സപ്തഗംഗകളുണ്ടെന്ന് പറയും. അല്ലെങ്കിൽ ഗംഗയെപ്പോലെ തന്നെ പുണ്യമുള്ള യമുന പോലെയുള്ള ഏഴ് നദികളെ ചേർത്തിട്ട് പറയാം എന്താണോ, സപ്തഗംഗ എന്ന് പറയാം. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ് അവിടെ സപ്ത സംഖ്യയ്ക്കോ ഗംഗ എന്ന് പറയുന്ന നദിക്കോ അല്ല പ്രാധാന്യം, പിന്നെയോ അതിൻ്റെ സമാഹാരത്തിനാണ്. അവീഭാവൻ പൊതുവെ എങ്ങനെയാണ്? അതുകൊണ്ടാണ് അവിടെ പറഞ്ഞ പ്രായേണ. എല്ലായിടത്തും പൂർവ്വപദാർത്ഥ പ്രാധാന്യമില്ല, ഇവിടെ എന്തിനാ പ്രാധാന്യം? സമാഹാരത്തിന്, സമാഹാരത്തിനാണുള്ള പ്രാധാന്യം. അപ്പോ ലൗകിക വിഗ്രഹം ഇങ്ങനെ ഒരു സപ്താനാം ഗംഗാനാം സമാഹാരം. സമാസം വരുന്ന എങ്ങനെ? നദീഭിശ്ച സമാസം വരുന്നു. എവിടെ സമാസം? എവിടെ വരുന്നു സമാസം? എവിടെ വരുന്നു? അലൗകിക വിഗ്രഹവാക്യത്തിൽ. അപ്പൊ എങ്ങനെ വിഗ്രഹിക്കും? സപ്ത ആം ഗംഗ ആം എന്ന് പറയുന്നു. പിന്നെ എന്തുവരുന്നു? കൃതദ്വ സമാസശ്ച സുബോധാതു പ്രാതിപദികോ അപ്പൊ ഇവിടെ നദീഭിഷ്ടേണ സൂത്രം, ഇതിന്റെ പ്രഥമ നിർദ്ദിഷ്ട ഏതാണ്? സൂത്രത്തിലില്ലല്ലോ സംഖ്യ, പൂർവത്തിൽ നിന്ന് അനുവർത്തിക്കുന്നു, അതുകൂടെ ചേർന്നാണ് സൂത്രം. അങ്ങനെ ഇത് ഗംഗാശബ്ദത്തിന്റെ വിശേഷണമാണ്. ഏത് സപ്ത എന്ന് പറയുന്നത്? ഗംഗാശബ്ദത്തിന്റെ വിശേഷണം. ഗംഗ എന്ന് പറയുന്നത് ഏത് വിഭക്തിയാണ്? ഷഷ്ടി. അപ്പൊ സപ്ത എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഷഷ്ടി ഭവാൻ. ഏകവിംശതി എന്ന് പറയുന്നത് ഏകവചനത്തിലെ പ്രയോഗിക്കും. വിംശത്യാദികളെല്ലാം ഏകവചനത്തിലാണ് പ്രയോഗിക്കുന്നത്. സപ്ത അങ്ങനെയല്ല. സപ്ത എന്ന് പറയുന്നത് തന്നെ സ്വയം എന്താണ്? ബഹുവചനമാണ്. അത് വിംശത്യാദികൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പൊ സപ്ത ആം ഗംഗ ആം സമാസം വന്നു. സംഖ്യ എന്ന് പൂർവത്തിൽ നിന്ന് വന്നു. നദീഭി എന്ന് പറയുന്ന ഏത് ഭക്തിയ? പക്ഷെ പൂർവത്തിൽ നിന്നൂടെ ചേരുമ്പോഴാണ് സൂത്രമാകുന്നത്. അപ്പോൾ സംഖ്യാപ്രഥമാന്തത്തിലായതുകൊണ്ട് എന്താണ് ഉപസർജനം? പൂർവസംഖ്യ പൂർവത്തി ഒന്നും സപ്ത സപ്തനാണ് പ്രാതിപതിക. സപ്തൻ ആണ് നകാരാന്തമാണ്. സപ്തൻ ആം ഗംഗ ദീർഘമാണ് ആം. സപ്തൻ ഗംഗ എന്നിരിക്കുമ്പോൾ ലോപിച്ചു, സപ്തൻ പൂർവനിവാദം ചെയ്തു. സപ്തൻ നകാരം ലോപിക്കുന്നു എങ്ങനെ? നലോപഹ പ്രാതിപതികാന്തസ്യ. സപ്തൻ എന്ന് പറയുന്നത് പ്രാതിപതികാന്തമാണ്, പക്ഷെ പദവുമാണ്. പദമാകുന്ന എങ്ങനെ? പ്രത്യയലോപ പ്രത്യയലക്ഷണം സ്വീകരിച്ചു കഴിയുമ്പോൾ സപ്തൻ എങ്ങനെ അവിടെ എന്തുകൊണ്ട് പ്രത്യേക ലോപയെ പ്രത്യേക ലക്ഷ്യം സ്വീകരിക്കുന്നു? അന്തർവർത്തിനി വിഭക്തി ആശ്രത്യ. അത് സുബന്ധമാണ്, പദമാണ്. പദാന്തത്തിലെ നകാരം ലോപിച്ചു. സപ്തഗംഗ ആയി. പുറനിവാദം ചെയ്തു, നകാരം ലോപിച്ചു. സപ്തഗംഗ എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. ഏകദേശം പ്രധാനന്യോ പ്രാതിപതിയ പ്രത്യേക പരസ്യ വന്നു. അവ്യഭാവശപ്രകാരം അവ്യസഞ്ജയും വരുന്നു. നമുസക ലിംഗവും വരുമ്പോ എന്ത് വരുന്നു? ഹ്രസ്വോ പ്രാതിപതിക എന്തോന്നു? ഹ്രസ്വം വന്നു. സപ്തഗംഗ സപ്തഗംഗം ബാക്കി പഴയതുപോലെ തന്നെ. ദ്വയോഹോ യമുനയോഹോ സമാഹാരം. അലോകയോഗ്യം എങ്ങനെ വരും? എന്തുകൊണ്ട് ദ്വയോഹോ യമുനയോഹോ? യമുനയുടെ വിശേഷണമാണ്, ഷഷ്ടി ദിവനമാണ്. അപ്പൊ എന്തുവരും? ദി ഓസ് യമുന ഓസ് സമാസം വരുന്നത്. നദീവിശ്വ സമാസം വന്നു. പിന്നെ കൃത് സമാസ സുബോധാത് പ്രാതിപതികയോ പ്രമാനിഷ്ടം സമാസ ഉപസർജനം. ഉപസർജനം പൂർവം ദി യമുന ഏകദേശ വികൃതം അനന്യവത് ഞാ പ്രാതിപതിക പ്രത്യേക പരസ്യ അവീഭാവസ്ഥ പ്രാതിപതികസ്യാവിഭാവത്വന്ത്വപഞ്ചമ്യാഹ ദിയമനം. അടുത്തത് സമാസ, അടുത്തത് സമാസാന്ത പഞ്ചപാത്രങ്ങൾ ഇതിൽ വരില്ല. പഞ്ചപാത്രം ദിവാണ്. എങ്ങനെ പഞ്ചപാത്രങ്ങളൊരു സമാസം പഠിക്കും? പഞ്ചപാത്രം അതെല്ലാം ദിഗുവിൽ വരും. പഞ്ചാനാം പാത്രാണാം സമാഹാരം ദിഗു. ദിഗു വന്നു കഴിഞ്ഞാൽ എന്തുവരും? പല വേറെ പല സൂത്രങ്ങളും പ്രവർത്തിക്കും. ഇതുപോലെ അഭ്യസഞ്ജ കിട്ടത്തില്ല, രൂപങ്ങളെല്ലാം വരാം. ഇതിലാകുമ്പോഴത്തേക്ക് ഒരു രൂപം വരത്തുള്ളൂ, മറ്റങ്ങനെയുള്ള പല രൂപങ്ങൾ വരാം. പിന്നെ സ്ത്രീ പ്രത്യം വരുമ്പം പ്രശ്നം വരും, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. അർത്ഥം ഒന്ന് തന്നെ. അതുകൊണ്ടാണ് പറയുന്നത് ഇത് തത്പുരുഷനിൽ ദിഗു വരാമെന്നുള്ളിടത്ത് അതിനെ ബാധിച്ചുകൊണ്ടാണ് അവിഭാവം വരുന്നത്. അവിഭാവം തത്പുരുഷൻ വരുമ്പോൾ വിഭക്തികളിൽ തന്നെ വ്യത്യാസം വരും. എവിടെ? അവിടെയും സമാഹാരത്തിനാണ് പ്രാധാന്യം വരുന്നത്. എല്ലാം പ്രായണെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. അതായത് വിഗ്രഹിക്കുമ്പോൾ ഏതർത്ഥത്തിനാണോ പ്രാധാന്യം വരുന്നത്, അത് എവിടെ വിഗ്രഹവാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം എന്തിനാണ് പ്രാധാന്യം, അതനുസരിച്ചായിരിക്കും ഏത് സമാസമായി. പിന്നെ ഇത് അവീഭാവമാകുന്നത് അവീഭാവ പ്രകരണത്തിലാണ് നദീവിശ എന്ന് പറയുന്ന സൂത്രത്തെ വിധിച്ചിരിക്കുന്നത്. അടുത്തേതാണ് സമാസാന്താഹ. സിദ്ധാന്തമതി എടുത്ത്, ഇത് സിദ്ധാന്തമതിയാണോ? ലഘുസിദ്ധാന്തമതിയിൽ തദ്ധിത അതുകൂടെയുണ്ട്. ഇതിൽ നേരത്തെ ഒന്ന് തദ്ധിതാഹ, അതും വേണം. 4.1.67 ഇത് 76 അതങ്ങ് 5-ാം അധ്യായത്തിന്റെ അവസാനം വരെ. ഇനി തദ്ധിത പ്രത്യയങ്ങളാണ്. തദ്ധിതം എന്ന് പറയുമ്പോൾ അത് സുബന്ധത്തിന്റെ പരത്തിലാണ് വരുന്നത്. തദ്ധിത പ്രത്യയങ്ങൾ തേഭ്യോ ഹിത തദ്ധിതാഹ എന്ന് പറയും. അത് പല രീതി പറയും. പ്രയോഗങ്ങൾക്ക് ഹിതമായ രൂപങ്ങൾ തേഭ്യോ പ്രയോഗേഭ്യോ ഹിതോ ഹിത തദ്ധിതാഹ. പ്രയോഗങ്ങൾക്ക് ഹിതമായിരിക്കുന്നത് അന്വർത്ഥ സംജ്ഞയാണ്. അപ്പോ ഇവിടെ അടുത്തെന്താണ്? ഇവിടെ ലഘുസിദ്ധാന്തമതിയിൽ ഏതാണ് സൂത്രം? ഇവിടെ എവിടെ? അല്ല, അത് ജസ് അല്ല. പഞ്ചാനാം ഗംഗാനാം എന്ന് വരുമ്പോഴത്തേക്ക് ജസ് വരത്തില്ല, ആമയെ വരത്തുള്ളൂ. ജസ് ശരിയല്ല. ആ, അവിടെ കൊടുത്തിട്ടുണ്ട് ആ പഞ്ചമ സമാപ്തിയുടെ അധികാരോയം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ മറ്റത് കിട്ടും. ഏതാണ്? സമാസാന്താഹ ഉണ്ടാ? താഴെയുണ്ടോ? ആ സമാസാന്താഹ. സമാസാന്തം എന്ന് പറയുന്ന ആ പാത അവസാനം വരെയുണ്ട്. 5.4.68 അതിന്റെ അവസാനം. ഓരോ സമാസങ്ങൾക്കും ഇപ്പൊ ആദ്യം അബീഭാവത്തിന് സമാസം ഇവിടെ പറയുന്നുണ്ടടത്ത്. അബീഭാവേ ശരത് പ്രവൃത്തിഭ്യ, ശരദാദികൾക്ക് സമാസം. അടുത്ത് ബൗവ്രീക്ക് വിരിയും. ബൗവ്രീ സമാസത്തിന് അതുപോലെ സമാസമുണ്ടല്ലോ. ഈ സമാസം വന്നു കഴിഞ്ഞിട്ട് അതിന് വന്ന് ഷേപ്പ് വരുത്താനാണ് സമാസാന്തങ്ങൾ വിരിക്കുന്നത്, അതിന് പ്രത്യേക രൂപം കിട്ടാൻ വേണ്ടിയിട്ട്. അത് തദ്ധിതങ്ങളുമാണ്, തദ്ധിത അധികാരത്തിൽ വരുന്നുണ്ട്, സമാസാന്തങ്ങൾ തദ്ധിതങ്ങളുമാണ്. അതുകൊണ്ട് തദ്ധിതത്തിന് വിധിച്ച കാര്യങ്ങളെല്ലാം സമാസാന്തത്തിനും വരും. നസ്തദ്ധിതേ തുടങ്ങിയ സൂത്രങ്ങൾ അടുത്ത് ഏതാണ്? അമീഭാവേ ശരത് പ്രവൃത്തിഭ്യ. പ്രവൃത്തി എന്താണ്? ശരദാദിഭ്യ ഷ്ടച്ചസ്യാത് സമാസാന്തോ അമീഭാവേ. അതിന്റെ ലഘുസിദ്ധാന്തമതി എന്താണ്? ഇതാണോ? ഇവിടെ ഇവിടെ സിദ്ധാന്തം എന്താണ്? ശരദാദിഭ്യ ഷ്ടച്ഛ്യ സമാസാന്തോ അവീഭാവേ. ശരദ സമീപ ഉപശരദം പ്രതിവിപാശം ജരായഃ ജരശ്ച ഉപജരസം ഇത്യാദി. സിദ്ധാന്തമതിയിലാണെങ്കിൽ കൂടുതൽ ഉദാഹരണങ്ങൾ കിട്ടും. ശരദാദിഭ്യഷ്ടമാസാന്തോ അബീഭാവേ. അബീഭാവ സമാസത്തിൽ ശരദാദിഗണം, ആ ശരദാദിഗണത്തിൽപ്പെട്ട ശബ്ദങ്ങളിൽ നിന്ന് ടച്ച് വരും. ടച്ച്, ആ ശബ്ദങ്ങളെല്ലാം ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അതിനൊരു നല്ല ഫിനിഷിങ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ടച്ച് വിധിക്കുന്നത്. സമാസം ചെയ്ത് ടച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരദ സമീപം ഉപശരദം, ഇവിടെ അതാണ് ഉദാഹരണം. ശരത്തിൽ തുടങ്ങുന്നതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് എന്ത്? ശരദാദിഗണം എന്ന്. ശരത്കാലം ശരദ സമീപം എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അലോക വിഗ്രഹം എങ്ങനെ വരും? ശരദ് നസ് സമീപാർത്ഥത്തിൽ എന്തുവരും? ഉപ. ശരദ് നസ് ഉപ. ഇത് നിത്യസമാസമായതുകൊണ്ടാണ് ശരദ സമീപം എന്ന് വിഗ്രഹിച്ചത്. അപ്പൊ ഏ സൂത്രപ്രകാരമായിരിക്കും സമാസം വരുന്നത്? അതിന് സമീപം വന്നു, അമ്മയും വിഭക്തി സമീപം. അതുകൊണ്ട് സമീപാർത്ഥത്തിൽ ശരദ് ശബ്ദവും സമീപാർത്ഥത്തിലുള്ള ഉപശബ്ദവും തമ്മിൽ സമാസം വരും. അവിടെയാണ് ഈ സൂത്രം പ്രവർത്തിക്കുന്നത്. ഏതാണ്? അമ്മയീഭാവേ ഇവിടെ പോയി ശരത് പ്രവൃത്തിഭ്യ. ശരത് പ്രവൃത്തിഭ്യാന്ന് വെച്ചാൽ ശരത് ആദിഭ്യാന്നെയാണ്. എന്നാ പിന്നെ ആദിഭ്യാന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ ഈ പ്രവൃത്തിഭ്യാന്ന് പറയുന്നത്? ആവശ്യമുണ്ടോ? ആദിഭ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനമുണ്ട്. എന്താണ്? മാത്രാലാഭ പുത്രലാഭ. പിന്നെ പാണിനിക്ക് ശരദാദിഭ്യ എന്ന് പറഞ്ഞാൽ പോരെ? ഇത്രയും മാത്രാലാഭം നോക്കുന്നയാള് എന്തിന് പ്രവൃത്തിഭ്യ എന്ന് പറഞ്ഞു? എന്തിനാ പറഞ്ഞത്? എന്തെങ്കിലും സമാധാനമുണ്ടോ? മാത്രാലാഭ പുത്രലാഭ എന്ന് പറയുന്ന പാണിനി പഴയതാണെങ്കിലും മാറ്റണം. മാത്രമല്ല ലാഭം കൊണ്ട് പുത്രലാഭം ഉണ്ടാവുമെങ്കിൽ പണിനിക്ക് മാറ്റാൻ അധികാരമുണ്ടല്ലോ. അതേ തന്നെ മാത്രലാഭത്തിന് വേണ്ടി പണിനിക്ക് മാറ്റാം. ഇവന് എന്തിനാ പൂർവാചാര്യം വരെ സൂത്രം പോരായിരുന്നു, എന്തിനാ പുതിയ സൂത്രം ഉണ്ടാക്കിയത്? പര്യായേഷു ലാഘവചിന്ത നാദ്രിയതി. പര്യായങ്ങളെ ഗ്രഹിക്കുന്നിടത്ത് ഗൗരവ ലാഘവ ചിന്തയൊന്നും പാണിനി സ്വീകരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല എന്ന് വ്യാഖ്യാതാക്കളുടെ സമാധാനം. ഇത് പര്യായം അല്ലേ? നിങ്ങൾ ചോദിക്കുന്നത് പ്രവൃത്തി ശബ്ദത്തിന് പകരം ആദിശബ്ദം പ്രയോഗിച്ച് പറയുന്നുണ്ടേ. അങ്ങനെ പര്യായം വരുന്നിടത്ത് ഗൗരവലാഘവം പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും പാണിനി ചിന്തിക്കത്തില്ല. നമ്മൾ ചിന്തിക്കും പര്യായ ശബ്ദം ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രാ ലാഭം വരുമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പാണിനിക്ക് അങ്ങനെ ഒരു ചിന്ത ഇല്ല. പര്യായ ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നിടത്ത് പര്യായേഷു ലാഘവചിന്ത നാദ്രിയതേ. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വേണ്ട. ശരദ സമീപം ഉപശരദം എന്ന് ലൗകിക വിഗ്രഹം. അലൗകിക വിഗ്രഹം എങ്ങനെയാണ്? ശരദ് ഉപ പിന്നെ അവ്യയം വിഭക്തി സമീപം. ആ ഇവിടെ സമാസാന്തമാണ് വിധിച്ചിരിക്കുന്നത്. അവ്യഭാവേ ശരദ് പ്രവർത്തിക്കുക ടച്ച്. ഈ സമാസാന്തം എന്ന് പറയുന്നത് അലൗകിക വിഗ്രഹവാക്യത്തിൽ സമാസ സമകാലത്തിൽ വരണം. സമാസം എപ്പോഴാണോ വരുന്നത് ആ കാലത്തിൽ തന്നെ എന്തു വരണം? ടച്ചും വരണം. എന്നുവെച്ചാൽ അലൗകിക വിഗ്രഹവാക്യം നമ്മൾ വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ വിഗ്രഹിക്കും? ശരദ ഗസ് ഉപ ടച്ച് അങ്ങനെ വരണം. അതുകൊണ്ട് പ്രയോജനമുണ്ട്. കാരണം ഈ ടച്ച് എന്ന് പറയുന്നത് ഇവിടെ ചേർന്ന് വേണം സമാസമാകേണ്ടത്. അല്ലാതെ ഉപ ശരദ ശരദ് ഗസ് എന്ന് പറയുന്ന സമാസത്തിൻ്റെ പരത്തിലല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സമാസത്തിൻ്റെ അന്ത്യ അവയവമായിരിക്കും ടച്ച്. ടച്ച് സമാസത്തിൻ്റെ പരത്തിൽ അല്ല. അതുകൊണ്ട് പ്രയോജനമുണ്ട്. അപ്പോൾ ഇവിടെ അലൗകിക സമാസം വരുന്ന എവിടെയാണ്? അലൗകിക വിഗ്രഹവാക്യത്തിൽ. അലൗകിക വിഗ്രഹവാക്യത്തിൽ സമാസ സമകാലത്തിൽ തന്നെ എന്തു വരുന്നു? ടച്ചും വരുന്നു. ഒരേ സമയം യുഗപത് പ്രവർത്തിക്കുന്നു. അപ്പോൾ എങ്ങനെ? ഉപ ശരദ് നസ് ടച്ച് പ്രഥമാനിർദ്ദിഷ്ട സമാസ ഉപസർജനം ഉപപൂർവത്തിൽ പോയി, പിന്നെ കൃത സമാസാശ്യോദിസുഞ്ഞ സുബോധാദി സുപ്പുലോപിച്ചുപോയി. ടച്ച് പരത്തി വന്നു കഴിഞ്ഞാൽ ടച്ചിലെ ടകാരം തിത്താക്കാൻ വേണ്ടിയിട്ടാണ്. തിത്താക്കി അതിന് പ്രയോജനങ്ങൾ വേറെ വരും. ടകാരം ഇത്താകുന്ന സൂത്രപ്രകാരം ചുട്ടു. എന്താണ് അതിന് വൃത്തി പറഞ്ഞിരിക്കുന്നത്? പ്രത്യാദ്യവും. അപ്പൊ ടച്ച് പ്രത്യമാണോ? ടച്ച് എന്ന് പറയുന്നത് പ്രത്യമാണോ? ആണോ? എങ്ങനെ ടച്ച് എങ്ങനെ പ്രത്യമായി? ശരദ് അംബീഭവേ ശരദ് പ്രവർത്തിപ്പിക്കുക ടച്ച് വന്നി. ടച്ച് എങ്ങനെ പ്രത്യമാകുന്നു? അങ്ങനെയാണെങ്കിൽ അതിന്റെ നമ്പർ നോക്കണം. ഏതാണ് നേരത്തെ വിധിച്ച പ്രത്യയത്തിന്റെ അധികാരത്തിലാണ് എന്ത് വരുന്നത്? ടച്ചും വരുന്നു. പ്രത്യയ പരശ്ച പ്രത്യയ അധികാരത്തിലാണ്. അതുകൊണ്ട് ടച്ചിലെ ടകാരത്തിൽ ഇസഞ്ഞ വരുന്നു. ഇസഞ്ഞ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ലോപം വരുന്നു. പിന്നെ വരുന്ന ചകാരം. ചകാരം ഇത്താവൂ? എങ്ങനെ ഹലന്ത്യം വിസ്തഞ്ഞൊന്ന് അതും പോയി, ടച്ച് പോയി, പിന്നെ ശേഷിക്കുന്ന എന്താ ആ വരും. ടച്ച് എന്ന് വെച്ചാൽ ടേം ചെതും പോയി, ശേഷിക്കുന്നത് ആ. അപ്പൊ എന്തായി? ഉപ ശരദ് ആ. ഇത് ഇത്രയും കൂടെ ചേർന്നിട്ടാണ് അംബീഭാവ സജ്ഞ വരുന്നത്, അല്ല ഉപശരത്തിനല്ല. ഉപശരത്തിനാണ് അംബീഭാവ സജ്ഞ വരികയാണെങ്കിൽ അംബിയാന ഭമാത്ര ടി ലോപ പ്രകാരം ടി ലോപിച്ചു അത് വരാൻ പാടില്ല. അതുകൊണ്ട് എന്താണ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുണ്ട്? ഉപശരദ് ആ, ഇത്രയും കൂടെയാണ് അംബിയ സജ്ഞ വരുന്നത്. ഞാനിപ്പോ എന്താ പറഞ്ഞത്? അലൗകിക വിഗ്രഹവാക്യത്തിൽ സമാസ സമകാലത്തിലാണ് ടച്ച് വരുന്നത്. പിന്നെന്താ സംശയം? ഒന്നും കേട്ടില്ല. എങ്ങനെ ചോദ്യം? അങ്ങനെ കേട്ടില്ല. ആ കുഴപ്പമില്ല. പൂർവനിപാതം ചെയ്തു കഴിയുമ്പോഴാണ് ഏത് പൂർവത്തിൽ ഏത് പരത്തിലെന്ന് നിശ്ചയിക്കുന്നു. അതുവരെ എങ്ങനെ വേണോ എങ്ങനെ ശരദ സമീപം, സമീപം ശരദ എങ്ങനെ വേണോ പറയാം. പൂർവനിപാതം ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്ത്? ഉപപൂർവത്തിലാണ്, അല്ലെങ്കിൽ അതുവരെ അതിന് വ്യവസ്ഥയില്ല. പക്ഷെ ടച്ചപ്പ് വരണം സമാസ സമകാലത്ത്. അങ്ങനൊരു സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഇപ്പൊ എന്ത് വരുന്നു? ഉപശരദന്നായി. ഇനി എന്തോരും ഏകദേശമൂർദാനിവ ജ്ഞാപ്രാതിവിദ പ്രത്യപരസ അംബീഭാവസ അവ്യാദാപ്സുപഹ നാവീഭാവദോ തത്തം. അങ്ങനെ വരുന്നു ഉപശരദെന്ന് പറഞ്ഞു. ടച്ച് വന്നുകൊണ്ട് എന്ത് ചെയ്തു? ഇത് അകാരാന്തമായി, ഇല്ലെങ്കിൽ ഉപശരദെന്നിരിക്കും. അതിനാണ് ടച്ച് വിധിച്ചത്. അതാണ് പണിഞ്ഞ് ടച്ച് ചെയ്തെന്ന് പറഞ്ഞത്. ടച്ച് ചെയ്തതിനെ ഭംഗിയാക്കിയെടുത്തു. അവസാനം ഹല്ലിരുന്നു കഴിഞ്ഞാൽ ഒരു വൃത്തികേടാണ്. മനുഷ്യന് എല്ലുന്തിയിരിക്കും പോലെ ഇരിക്കും. മറ്റേതൊരു അകാരാന്തമാക്കി കഴിഞ്ഞാൽ അതിനൊരു ഭംഗി വരും. അതാണ് ഉപശരദം. ശരത്കാലത്തിന് സമീപവും നടത്തും. അങ്ങനെ എങ്ങനെ അമ്മ എങ്ങനെ വരും ഉപശരത്തിന്? എങ്ങനെ അമ്മ വരുന്ന? അനന്തമാണെങ്കിൽ എന്ത് സംഭവിക്കും? അനന്തമാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ബസഞ്ഞ വന്നാലേ ഉള്ളൂ. ഹലന്തമാണെങ്കിൽ എങ്ങനെ ബസഞ്ഞ വരും? ടച്ച് വന്നില്ലെങ്കിൽ ബസഞ്ഞ വരും. ബസഞ്ഞ ഉദിക്കുന്ന സൂത്രമാണ് യജിഭം. കപ്രത്യം വരെയുള്ള സ്വാദികൾ പരത്തിലിരിക്കും. പൂർവ്വത്തിൽ ബസഞ്ഞ വരും. പരത്തിലിരിക്കുമ്പോൾ പൂർവ്വത്തിന് വരും. പക്ഷേ അത് വരും. പക്ഷെ ടച്ച് വന്നില്ലെങ്കിൽ അത് വരുമോ? ടച്ച് പരത്തിൽ വന്നില്ലെങ്കിൽ പൂർവ്വത്തിൽ ബസഞ്ഞ വരുമോ? പരത്തിൽ പ്രത്യം ഉണ്ടെങ്കിലേ പൂർവ്വത്തിന്, അജാതി പ്രത്യം വരുന്നാലേ പൂർവ്വത്തിന് ബസഞ്ഞ വരത്തുള്ളൂ. ബസഞ്ഞ വന്നു കഴിഞ്ഞാൽ അവ്യയാനാം ഭമാത്ര ടി ലോപ, അവ്യയങ്ങളുടെ ടീക്ക് ലോകം വരും എന്ന് പറഞ്ഞു. ശരത് അപ്യമാണെങ്കിൽ എന്തുവരും? അതിന്റെ ടി ഏതാണ്? അത്ത്. അതിന് ലോകം വരും. ശരത്ത് എന്ന് പറയുന്ന അപ്യമാണെങ്കിൽ, അതായത് ഉപശരത് ശരത് അത് അപ്യമാണെങ്കിൽ രണ്ട് ടീക്ക് ലോകം വരും. ഇപ്പൊ അച്ച് പരത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഉപശരത്തിനെ അപ്യമായിട്ട് എടുക്കാൻ പാടില്ല. പിന്നെ ഏതിനെ അപ്യമായിട്ട് എടുക്കേണ്ടത്? ഉപശരദ. അതുകൊണ്ടാണ് പറയുന്നത് സമാസത്തിന്റെ ചരമ അവയവമായിട്ടാണ് പ്രത്യ സമാസാന്തം വരേണ്ടത്. അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം? സമാസം വിധിക്കുന്ന സമയത്ത് തന്നെ അത് വരണം. അതും കൂടെ ചേർന്നിട്ടായിരിക്കും എന്ത് വരുന്നത്? അമ്പിയഭാവ സംജ്ഞ വരുന്നു. അപ്പൊ അതിനും കൂടെ ചേർന്ന് വേണം അമ്പിയഭാവ സംജ്ഞ വരേണ്ടത്. അല്ലാതെ ടച്ച് പരമിരിക്കുമ്പോൾ പൂർവത്തിന് അമ്പിയഭാവ സംജ്ഞ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉപശരത്തിന് അമ്പിയഭാവ സംജ്ഞ വരും ടച്ച് പരമിരിക്കുമ്പോൾ. ടച്ച് അജാതി പ്രത്യയമായതുകൊണ്ട് യജിഭം പ്രകാരം പൂർവത്തിന് ഭസഞ്ഞ് വരും. അപ്പൊ അവ്യാനാം ഭമാത്രേ ടി ലോപോ. അവ്യയമായതുകൊണ്ട് ടി ലോപിച്ചു. അതുകൊണ്ട് എന്ത് വരണം? ഉപശരത്തെന്നിരിക്കുന്നിടത്ത് സമാസം ഇരിക്കുന്ന സമയത്ത് തന്നെ ടച്ച് വന്നു കഴിഞ്ഞാൽ ടച്ചിനോട് കൂടി ചേർന്നതിന് അവ്യഭാവ സമാസം അവ്യ സംജ്ഞയുള്ളൂ. ഉപശരത്തിന് അവ്യസഞ്ജ ഉണ്ടാ? ഉപശരദ, അതിനാണ് അവ്യസഞ്ജ. അപ്പൊ ഇവിടെ ഭസഞ്ജ ഉണ്ടെങ്കിലും ടീക്ക് ലോകം വരത്തില്ല. എന്തുകൊണ്ട്? ഉപശരത്ത് ആന്നിരിക്കുമ്പോൾ ഇവിടെ ഭസഞ്ജയുണ്ട്. ഉണ്ടെങ്കിലും ടീക്ക് ലോകം വരത്തില്ല. എന്തുകൊണ്ട്? ഉപശരത് ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്. ഉപശരത് ആന്നിരിക്കുമ്പോ ഉപശരത് അതിന് ഭസഞ്ജ ഉണ്ടെങ്കിലും അവിടുത്തെ ടി ലോപിക്കുന്നില്ല. അവ്യസഞ്ജ ഉപശരത്തിന് അവ്യസഞ്ജ ഇല്ല. അവ്യസഞ്ജ ഉണ്ടെങ്കിൽ അവ്യയാനാം ഭമാത്രേ ടി ലോപഹ. ഇവിടെ ഉപശരത് അതിന് അഭ്യസഞ്ജ വരത്തില്ല. ഉപശരദം ഉപശരദ അതിനെയുള്ള അഭ്യസഞ്ജ. അപ്പൊ ഉപശരദ ഇതിൽ അഭ്യം ആണെങ്കിൽ അതിലെ ടി ഏതാണ്? ആയാണ് ടി. പക്ഷെ അതിന് ബസഞ്ജ ഉണ്ടോ? ഇല്ല. കാരണം പരത്തിൽ പ്രത്യേകം വന്നാലേ എന്ത് വരത്തുള്ളൂ? ബസഞ്ജ വരത്തുള്ളൂ. മനസ്സിലായോ? കൂടുതൽ പറഞ്ഞു പോയി എന്നതിന്റെ കുഴപ്പമാണത്. എങ്ങനെ? അപ്പൊ എന്ത് വരണം? അങ്ങനെയാണെങ്കിൽ രാമസു എന്നിരുന്നപ്പോ അവിടെ ടിലോവിച്ച. അപ്പൊ ഞാന അമ്മ എന്നിരുന്നപ്പോ ടിലോവിച്ച. അഭ്യസഞ്ജടുത്ത് ഇപ്പൊ പരത്തിൽ അവിടെ അജാതി പ്രത്യം ഉണ്ടോ? അജാതിയാവോ? അപ്പൊ എന്തോരം അജാതിയാവും അലാദിയാവും? സുവിന്റെ സ്ഥാനത്ത് ഏതിന്റെ സ്ഥാനത്ത് അമ്മ വരുന്നത്? അപ്പൊ അതെങ്ങനെ അജാതിയാവും? സ്ഥാനികത്വം വരുമ്പോ സ്ഥാനികത്വം വരുമ്പോ എങ്ങനെ അജാതിയാവും? വിടത്തില്ലെന്നാണ്. ടി ലോപിച്ചു കഴിഞ്ഞാലും രൂപം അങ്ങനെ വരും, ശരദം തന്നെ വരും. അല്ല, അമ്മ വന്നല്ലേ പിന്നെ ഈ ദോഷം പറയാൻ പറ്റൂ. അത് തന്നെ, അമ്മ വന്നാലേ ഈ ദോഷം പറയാൻ പറ്റൂ. അമ്മ വന്നില്ലെങ്കിൽ പിന്നെ അവിഭവ തൊമ്പത്തോ പഞ്ചമ്യാവോ എന്ന് പറയുന്ന സൂത്രം തന്നെ വെറുതെയായി പോകത്തില്ലേ? അമ്മ വന്നില്ലെങ്കിൽ വന്നല്ലേ പറ്റൂ, ആ സൂത്രം വ്യർത്ഥമാകില്ലേ? അത് തന്നെ. ഔ ഇരിക്കുമ്പോഴത്തേക്ക് വരുമോ? ടാദികളില് യാദിഷു അജാദിഷു കപ്രയാവദിഷു സ്വാദിഷു അസർവനാമസ്ഥാനേഷു ഒന്നുകൂടെ പറഞ്ഞു. അസർവനാമസ്ഥാനങ്ങളിൽ എന്തായാലും എന്താണ് രൂപം? എങ്ങനെയാണ് ഉപശരദം തന്നെ? അപ്പൊ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഉപശരത്തിൽ തന്നെ എത്തിച്ചേരണം, വെറുതെ സമയം കളയാന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു പറഞ്ഞ് സമയം കളയാം. അപ്പൊ അങ്ങനെ വരത്തുള്ളൂ. എന്തുകൊണ്ട് പരത്തിൽ വിഭക്തി വന്നു കഴിഞ്ഞാൽ ഇനി എന്തായാലും അമ്മ വന്നേ പറ്റൂ. പൂർവ്വത്തെ ടീ ലോപിച്ചു കഴിഞ്ഞാലും അമന്തമായി തന്നെ ഇരിക്കും രൂപം. അമ്മി പൂർവ്വം വരണ്ടെന്നുള്ളതേ ഉള്ളൂ. രൂപം എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും. ശരദ സമീപം ഉപശരദം. അടുത്ത ലഘുസിദ്ധാന്തം തോന്നി കൊടുത്തിരിക്കുന്ന പ്രതിവിഭാസം. സിദ്ധാന്തം തോന്നിയിൽ എന്താ കൊടുത്തിരിക്കുന്നത്? പ്രതിവിഭാസം. ഈ പ്രതിവിഭാസം എന്നുള്ളതിന് ലഘുസിദ്ധാന്തം തോന്നിയിൽ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല. ഇത് വിപാസം, വിപാസം, പ്രതിവിപാസം അങ്ങനെ വിഗ്രഹിക്കാം. അല്ലെങ്കിൽ ലക്ഷണേന അഭിപ്രതി അഭിമുഖി അങ്ങനെയും വിഗ്രഹിക്കാം. രണ്ടു തരത്തിലും വിഗ്രഹിക്കാം. പ്രതി വരുമ്പം വിപാസം, വിപാസം പ്രതി എന്ന് വിഗ്രഹിച്ച എങ്ങനെ വരും? യഥയുടെ അർത്ഥത്തെ. യഥയുടെ അർത്ഥങ്ങൾ ഏതൊക്കെയാണ്? യോഗ്യത, വീപ്സ, പദാർത്ഥാനതിവൃത്തി, സാദൃശ്യം. അങ്ങനെ വരുന്നു. നദി യോഗ്യതാർത്ഥത്തിലാണെങ്കിൽ യഥാർത്ഥത്തിൽ സമാസം വന്നു കഴിഞ്ഞു. പിന്നെ എന്ത് വരുന്നു? സമാസം വരുമ്പോൾ തന്നെ പരത്തിൽ ടച്ച് വരുന്നു. അപ്പൊ അലൗകിക വിഗ്രഹം എങ്ങനെയായിരിക്കും? പ്രതി വിപാസ വിപാസ വിപാശം അം വിപാസ അം ടച്ച്. സമാസം വന്നു, സമാസാന്തവും വന്നു. പിന്നെ ഏ സൂത്രപ്രകാരം? വസ്തുവം നോക്കാതെ പറയാൻ അറിയത്തില്ല. അങ്ങനെ വരുന്നു. ഇതിന് മുമ്പൊരു സൂത്രം വന്ന് സിദ്ധാന്തം മതിയുന്നു. ബാക്കി നമുക്കറിയാം. സമാസം വന്നു കഴിഞ്ഞാൽ ലക്ഷണേന അഭിപ്രതി ആഭിമുഖ്യം എന്നൊരു സൂത്രമുണ്ട്. ബാക്കിലോട്ട് പൊട്ടു. അത് തന്നെ ലക്ഷണേന അഭിപ്രതി ആഭിമുഖ്യ. ഇവിടെ രണ്ടവയങ്ങളാണ് അഭിയും പ്രതിയും. അത് ആഭിമുഖ്യം അർത്ഥത്തിലുള്ള അഭിയും പ്രതിയും ലക്ഷണ വാചികളായ സുബന്ധങ്ങളുമായിട്ട് സമാസം ചെയ്യുന്നു എന്നാണ്. ആഭിമുഖ്യ ദ്യോതകോ അഭിപ്രതി എന്നാണ് ആഭിമുഖ്യത്തെ കാണിക്കുന്ന അഭിമുഖം നേരെ എന്ന് പറയും മലയാളത്തിൽ. അതിനെ ദ്യോതിപ്പിക്കുന്നതാണ് രണ്ട് അവയവങ്ങൾ ഏതൊക്കെയാണ്? അഭിയും പ്രതിയും. അത് ലക്ഷണവാചിയായ ശബ്ദങ്ങൾ. ലക്ഷണം എന്ന് വെച്ചാൽ ചിഹ്നം, ചിഹ്നം എന്ന് വെച്ചാൽ ജ്ഞാപകം. ജ്ഞാപകവാചിയായ സുബന്ധങ്ങളുമായിട്ട് സമാസിക്കുന്ന ഒന്നാണ്. ഉദാഹരണം, അഭ്യഗ്നി ശലഭാഹ പതന്തി അഗ്നി അഭി. ഇവിടെ അഗ്നി എന്ന് പറയുന്നത് വെറും ഒരു ശബ്ദമല്ല, ചിഹ്നവാചിയായ ശബ്ദമാണ്, ജ്ഞാപകമായ ശബ്ദമാണ്. അഭി എന്ന് പറയുന്നത് ആഭിമുഖ്യത്തെ കാണിക്കുകയാണ്. അഭി അഗ്നി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഗ്നി അഗ്നിക്ക് അഭിമുഖമായി, അഗ്നി ജ്ഞാപകമായി ശലഭാഹ പതന്തി എന്നാണ്. അഗ്നിക്ക് അഭിമുഖമായി, അഗ്നി ജ്ഞാപകമായി ശലഭങ്ങൾ പതിക്കുന്നു എന്നാണ്. അപ്പോൾ തീ ഊട്ടിയിടുമ്പം അതിലേക്ക് വന്ന് ചാടും പക്ഷികൾ, ചെറിയ ശലഭങ്ങൾ, ചെറിയ ശലഭങ്ങൾ, ചെറിയ ജീവികളെല്ലാം പറന്ന് കിടക്കുന്ന. ഇപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ശലഭങ്ങൾ പതിക്കുന്നത് അഗ്നിക്ക് അഭിമുഖമായി, അഗ്നിയുടെ നേരെയാണ്. അഭ്യഗ്നി ശലഭാഹ പതന്തി എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കണം. അഭ്യഗ്നി ശലഭാഹ പതന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശലഭങ്ങൾ അഗ്നിയിലേക്ക് പതിക്കുന്നു എന്നാണ്. പറന്നു എന്നത് വീഴുന്നു. അവിടെ അഗ്നി ജ്ഞാപകവുമാണ്. എങ്ങനെ അഗ്നി ജ്ഞാപകമാകും? അഗ്നി എങ്ങനെയാണ് ജ്ഞാപകമാകുന്നത്? എങ്ങനെയാണ് അഗ്നിയിലേക്ക് ശലഭങ്ങൾ പതിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ശീശു എന്നൊക്കെ ചില ശബ്ദങ്ങൾ കേൾക്കും, തീയോ നാളിക്കത്തും. അപ്പൊ അഗ്നി ജ്ഞാപകമാണ്. എന്തിന്? ശലഭങ്ങൾ അതിൽ ചെന്ന് പതിക്കുന്നു എന്നുള്ളതിന്. അഗ്നിയിൽ നോക്കിയിരുന്നാൽ കാണാം, എന്റെ ചിറകെല്ലാം ഇങ്ങനെ കരിഞ്ഞ് മാലപ്പടക്കം പോലെ പൊട്ടുന്നതൊക്കെ കേൾക്കാം. അപ്പൊ അഗ്നി എന്ന് പറയുന്നത് എന്താണ്? ശലഭം പതിക്കുന്നതിന് ജ്ഞാപകമാണ്. പക്ഷേ ശലഭങ്ങൾ അഗ്നിക്ക് അഭിമുഖമായി പതിക്കുന്നു. ഇത് രണ്ടിനെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് അഭ്യഗ്നി അല്ലെങ്കിൽ പ്രത്യഗ്നി അഭിയും പ്രതിയും ഉപയോഗിക്കുക എന്ന് പറയുന്ന അതിന് വേണ്ടിയിട്ടാണ്. അഭ്യഗ്നി ശലഭാഹ പതന്തി അല്ലെങ്കിൽ പ്രത്യഗ്നി ശലഭാഹ പതന്തി എന്ന് പറഞ്ഞ് ഇത്രയും കാര്യം അവിടെ ഉണ്ട്. അഗ്നിക്ക് നേരെയാണ് ശലഭങ്ങൾ പതിക്കുന്നത്, അഗ്നി അതിന് ജ്ഞാപകവുമാണ്. ശലഭ പതനത്തിന്, ശലഭപതനം നമ്മൾ കാണുന്നുണ്ടല്ലോ, ശരിക്കും ശലഭം ചിലപ്പോൾ പതിക്കുന്നു കാണത്തില്ല, കാരണം അത്രയും സ്പീഡിനായിരിക്കും അവൻ പോകുന്നു അങ്ങോട്ട്. പക്ഷെ അഗ്നി നോക്കി അറിയാം, അത് ചെന്ന് ടച്ച് ചെയ്യുമ്പോൾ ഒരു സ്പാർക്കിംഗ് ഉണ്ടാവും, മനസ്സിലാവും ഇനി എന്തോ വീണിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ഗ്യാസിൽ പാകം ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റില്ല, പഴയ കാലത്ത് അടുപ്പിൽ പാകം ചെയ്തവർക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. അപ്പൊ എന്തുവരുന്നു? അഭ്യഗ്നി ശലഭാഹ പതന്തി. അഗ്നി അഭി എന്ന് പറയുന്ന എന്റെ വിഗ്രഹം. പ്രത്യഗ്നി ശലഭാഹ പതന്തി അല്ലെങ്കിൽ അഗ്നി പ്രതി. അലോക വിഗ്രഹം എങ്ങനെയായിരിക്കും? അഗ്നി അഗ്നി അം. ഇവിടെ എന്താണ് ലക്ഷണം? അഭി അഗ്നി എന്നുള്ളടത്ത് അഭിരഭാഗേ എന്നൊരു സൂത്രമുണ്ട്, കാരകത്തിൽ വരുന്നതാണ് അത് പ്രാധാന്യം. നമ്മൾ പഠിച്ചില്ല. അതുപ്രകാരം അഗ്നിയിൽ കർമ്മപ്രവേന അഭിക്ക് കർമ്മപ്രവേനീയ സഞ്ജ വരും. അഭിയുടെ യോഗത്തിൽ അഗ്നിയിൽ ദ്വിതീയ അഭ്യഗ്നി എന്നുള്ളടത്ത്, പ്രത്യഗ്നി എന്നുള്ളത് അവിടെ പ്രതിക്ക് കർമ്മപ്രവേശന ലക്ഷണ ഇത്തംഭൂതാഖ്യാന ഭാഗവീപ്സാസു പ്രതിപര്യന. പ്രതിക്ക് കർമ്മപ്രവേശന വരും കർമ്മപ്രവചനീയ യുക്തേ ദ്വിതീയ അഗ്നിക്ക്. ഇവിടെ ഇപ്പം നമ്മൾ അഗ്നി എന്ന് പറയുന്നത് ദ്വിതീയാണെന്ന് മനസ്സിലാക്കുക. രണ്ട് സൂത്രം അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് ലക്ഷണത്തിലാണ്. ലക്ഷണമാണല്ലോ അഗ്നി. ശലഭ പതനത്തിന് ജ്ഞാപകമാണ് അഗ്നി. അപ്പോ ലൗകിക വിഗ്രഹം അഗ്നിം അഭി, ഇത് നിത്യസമാസമല്ല, വാസമസ്ഥത എന്നാണ്. അതുകൊണ്ട് സ്വപദ വിഗ്രഹമാകാം. അഗ്നിം പ്രതി സ്വപദ വിഗ്രഹം. അലൗകിക വിഗ്രഹം എങ്ങനെയാണ്? അഗ്നി അം പ്രതി അഗ്നി അം അഭി. സമാസം വരുന്നത് ലക്ഷണേന അഭിപ്രതി അഭിമുഖ്യേ. ആഭിമുഖ്യ അർത്ഥത്തിലുള്ള അഭിയും പ്രതിയും ലക്ഷണവാചകമായ ശബ്ദങ്ങളുമായിട്ട് സമാസം ചെയ്യുന്നു. ജ്ഞാപകമായി വരുന്ന ശബ്ദങ്ങളുമായിട്ട് സമാസം വന്നു. പിന്നെ കൃതസമാസാശ്ച പ്രാതിസഞ്ജ സുവദാദി പ്രാതിയോ. ഇവിടെ പ്രഥമാ നിർദ്ദിഷ്ട ഏതെന്ന് നോക്കണം. ഏതാണ് അഭിപ്രതി? അഭിച പ്രതിച അഭിപ്രതി എന്ന് പറയുന്നു. ഏത് വ്യക്തിയാണ് പ്രതി? പ്രഥമാധിപതാണ്. സമാസ ഉപസർജനം ഉപസർജനം പൂർവം ഇപ്പൊ എന്തായി? അഭി അഗ്നി പ്രതി അഗ്നി. പിന്നെ ഉപദേശോർദ്ധന്യവത്യപ്രാതിയപ്രത്യപരശ്ചരുന്നു. അഭ്യഗ്നി പ്രത്യഗ്നി എന്ന് വരുന്നു. ഇത് ഇവിടെ ഇപ്പോ വന്നത് ഇതുപോലെ. ഇവിടെ പ്രതി വന്നു, പ്രതി വിഭാഷത്തിൽ. അപ്പോ ഇവിടെയും ഇതുപോലെ വിഗ്രഹിക്കാം. എന്താണ് ഇവിടെ പറഞ്ഞു? പ്രതി വിഭാഷം എന്ന് പറയുന്നത് എങ്ങനെ വിഗ്രഹിക്കും? വിഭാഷം പ്രതി പാശാം പ്രതി. വിഭാഷ ഒരു നദിയുടെ പേരാണ്. വിപാശം വിപാശ അല്ല വിപാശം വിപാശം പ്രതി. ലക്ഷണേന അഭിപ്രതി അഭിമുഖി. അകാരാന്തം വിപാശം പ്രതി. വിപാശം വിപാശം വിപാശ എന്നൊരു ശബ്ദമുണ്ട്, പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ എന്താണ് വിപാശ് അം എന്നാണ്. എങ്ങനെ? ലക്ഷണേന അഭിപ്രതി ആഭിമുഖ്യം എന്ന് പറയുമ്പോൾ ആഭിമുഖ്യ അർത്ഥവും വരും. വിപാശ എന്ന് പറയുന്നത് ജ്ഞാപകമാകും. വിപാശ എന്ന് പറയുന്നത് ജ്ഞാപകമാകും. വിപാശത്തിന് നേരെയും പോകുന്നു. അപ്പൊ പറയണെന്താണ്? വിപാശം. ഇവിടെ രൂപം എങ്ങനെയാണ്? പ്രതിവിപാശം അതൊരു നദിയാണ്. വാനരാഹ പതന്തി, വിപാശത്തിലേക്ക് വാനരന്മാരെടുത്ത് ചാടുന്നു. അപ്പൊ വിപാശം എന്ന് പറയുന്നത് എന്താണ്? ചാടുന്നു എന്നുള്ളതിന് ജ്ഞാപകമാണ്. ഏതെങ്കിലും പറയാം, ഒരു ഉദാഹരണം പറയുന്നതാണ്. പിന്നെ അതിന് നേരെയാണ് പോകുന്നു. അല്ലെങ്കിൽ ബാലാഹ പതന്തി എന്തുവാണ് പറയാം. അപ്പൊ അത് ജ്ഞാപകമായിരിക്കും, അതിലടയാളം വേണം ആരോ അത് ഈ ചാടുന്നു എന്നുള്ളതിന്. പിന്നെ അതിന് നേരെയായിരിക്കണം ചാട്ടം. അത് പ്രതി വന്നതുകൊണ്ടാണ് സിദ്ധാന്തപതിയിലെ വ്യാഖ്യാനത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെയാണ് വിഗ്രഹിച്ചിരിക്കുന്നത്. വിപാശം പ്രതി, പ്രതിവിപാശം അങ്ങനെ. ഇതുപോലെ അഗ്നിം അഭി, അഗ്നിം പ്രതി പ്രത്യഗ്നി, അതിന് നേരെ എന്നുള്ളവർക്ക്. അങ്ങനെയാകുമ്പോൾ സമാസം വരുന്നത് ലക്ഷണേൻ അഭിപ്രതി അഭിമുഖേ. വിപാശ എന്ന് പറയുന്നതാണ് ചിഹ്ന വാചക ശബ്ദം. പ്രതി എന്ന് പറയുന്നത് ആഭിമുഖ്യ അർത്ഥത്തിൽ. അപ്പോ വിപാശം പ്രതി പതന്തി എന്നുള്ളത് ആഭിമുഖ്യത്തെയും ജ്ഞാപിപ്പിക്കുകയും വിപാശ ശബ്ദം ലക്ഷണമായിരിക്കുകയും ചെയ്യുമ്പോൾ വിപാശം പ്രതി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ സമാസം വരുന്നു വിപാശ് അം പ്രതി അങ്ങനെ വരുന്നു. ലക്ഷണേന അഭിപ്രതി അഭിമുഖ്യം. അവിടെ ഇവിടെ എന്താണ് വിശേഷം വരുന്നത്? സമാസാന്തം അമീഭാവേ ശരത് പ്രവൃത്തി വിപ്രകാരം എന്ത് വരുന്നു? ടച്ച് വരുന്നു. അപ്പൊ എങ്ങനെ വരും? വിപാശ് അമ പ്രതി ടച്ച്. പിന്നെ ലക്ഷണേന അഭിപ്രതി ആഭിമുഖ്യേ. ലക്ഷണം എന്ന് പറയുന്നത് സുബന്ധത്തിന്റെ വിശേഷണമാണ്. ലക്ഷണേന സുബന്ധേന എന്ന് മനസ്സിലായി തോന്നുന്നു. ആഭിമുഖ്യം എന്ന് പറയുന്നത് അഭിയുടെയും പ്രതിയുടെയും അർത്ഥമാണ്. ആഭിമുഖ്യ അർത്ഥത്തിലുള്ള അഭിയും പ്രതി. സമാസം വരുന്നു. സമാസം വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു? പ്രതിസഞ്ജ സ്വോത്പത്തി സുബോധാതി പ്രാതിപതി പ്രഥമാനൽകി സമാസ വിസർജനം വിസർജനപൂർവം ഏകദേശവൃതം അനന്യോത് ഞാ പ്രാതിപത പ്രത്യയ പരശ്ച അവിഭാവശ്ച അഭ്യാദാപ്സുവ. അപ്പൊ എങ്ങനെ വരും? വരേണ്ട സമയത്ത് അവിടെ എന്തെങ്കിലും നാഭിഭവാത് അതോ അംതു അപഞ്ചമ്യാഹ. അങ്ങനെ വരുന്നു പ്രതിവിപാശ് പ്രതിവിപാശ അം പ്രതിവിപാശ. ഇവിടെ അടുത്ത് വരുന്ന ഏതാണ്? പോയോ? പ്രതിവിപാശം വിഭവേശരത് പ്രവൃത്തിഭ്യ. ആ പ്രതിവിപാശം അനസ് മനസ് പാന ദിവ് ഹിമവത് അനുഡഹ് ദിശ് ദശ് ചേതസ് ചാതുര്. അതെല്ലാം സമാസത്തിൽ വരുമ്പോൾ എല്ലാം ഇവിടെ എല്ലാം എന്തുവരും? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഹിമവത് ഹിമവതി. ഒരു ഉദാഹരണം അതിൽ നിന്നെടുക്കുകയാണ്. ഹിമവതി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അലോക വിഗ്രഹം എങ്ങനെ വരും? നമ്മൾ പഠിച്ചതനുസരിച്ച് ഹിമവതി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അലോക വിഗ്രഹം എങ്ങനെ വരും? ഹിമവത്ത് നീ പഠിച്ചതനുസരിച്ച് അധി എന്തുകൊണ്ട് സപ്തമി അർത്ഥത്തിന്റെ അദ്യോതകമാണ് അധി. അപ്പൊ അധിയായിട്ട് സമാസം വരും. ഹിമവത സമീപം എന്നാണ് വിഗ്രഹിക്കണമെങ്കിലോ ഹിമവത് അലോക വിഗ്രഹം നോക്കേണ്ടത്. ഹിമവത് ഹിമവത സമീപം ഹിമവത്ത് നസ് ഉപ. ഇനി ഹിമവത പശ്ചാത്ത എന്നാണെങ്കിലോ അനു. അങ്ങനെ അവിഭാവ സമാസം ചെയ്യാം ഓരോന്നും. പിന്നെ ഹിമവത്തം പ്രതി എന്നാണെങ്കിലോ പ്രതി ലക്ഷണേന അഭിപ്രതി അഭിമുഖി. അവിടെ സമാസം വരും എല്ലായിടത്തും. അപ്പൊ മുമ്പ് വന്നിരിക്കുന്ന അർത്ഥങ്ങളിൽ യുഗപത് എന്നുള്ള അർത്ഥത്തിലാണെങ്കിലോ ഹിമവത്ത് അലൗകിക വിഗ്രഹം. ഹിമവത്ത് ട സഹ. അവിടെ ഒരു സൂത്രം കൂടെ വരും. ഏതാണ്? അമീഭാവേച്ച അകാലേ സഹയ്ക്ക് സാവിടെ വരും. സമാസാന്തവും വരും. സഹിമവത്തം ടച്ച് വന്നുകൊണ്ട് സഹിമവത്തം എന്ന് വരും. അപ്പൊ അവയം വിഭക്തി സമീപ സമൃദ്ധി എന്ന് പറഞ്ഞ ഇതിലെല്ലാം ഏതെങ്കിലും അർത്ഥങ്ങൾ യോജിക്കുമോ ആ അർത്ഥത്തിൽ വിഗ്രഹിച്ചിട്ട് അതിന് വരുന്ന അവയങ്ങളെ ചേർക്കാം. ഹിമവത്തം അനതിക്രമ്യ. അപ്പൊ എങ്ങനെ വിഗ്രഹിക്കും അലോക വിഗ്രഹം? ഹിമവത്ത് അലോക വിഗ്രഹം. ഹിമവത്തം അനതിക്രമ്യ ഹിമവത്ത് അം യഥാ ടച്ച്. ടച്ച് എല്ലായിടത്തും വേണം. അലോക വിഗ്രഹവാക്യത്തിൽ തന്നെ ടച്ച് കൂടി കാണിക്കണം. അങ്ങനെ വരും. അപ്പൊ എങ്ങനെ രൂപം വരും? ഹിമവത്തം ഹിമവത്തം പ്രതി എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരും. ഹിമവത് അം ഹിമവതം ഹിമവതം പ്രതി എന്ന് വിഗ്രഹിക്കുമ്പോ അങ്ങനെ വരും. ഹിമവത് അമ എന്താ വരുന്ന? ഹിമവത്ത് ഹിമവത്ത് അം കഴിഞ്ഞ എന്ത് വരും? പ്രതി. എങ്ങനെയാണ് വിഗ്രഹിച്ചത്? ഹിമവതം ഹിമവതം പ്രതി പ്രതി ഹിമവത്തം. അങ്ങനെ ഓരോരോ അർത്ഥങ്ങൾക്കും അനുസരിച്ച് അത് ഉപയോഗിക്കാം. ഹിമവത്ത അഭാവം എന്ന് വിവരിച്ചാൽ അങ്ങനെ വരും. ഹിമവത്ത് അതിയാണ് വരുന്നത്. അഭാവം വരുമ്പോ നിരു വരും. അഭാവം എന്ന് പറഞ്ഞാൽ അത്യവാണോ? അഭാവം എന്ന് പറയുമ്പോ ഏത് വരും? നിര് അല്ലെങ്കിൽ നഞ്ഞു വരണം. നഞ്ഞും വരാം. നിറു ഹിമവതം അല്ലെങ്കിൽ അഹിമവതം അങ്ങനെ വരാം. അതി വരുന്ന എപ്പോഴാണ്? അത്യയത്തിൽ കാണിക്കുമ്പോൾ. ധ്വംസം വരുമ്പം ധ്വംസം വരുമ്പോഴും അങ്ങനെ വരും. അങ്ങനെ ഓരോന്നും നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുമ്പ് വിഗ്രഹിച്ചതനുസരിച്ച് ഏതവയങ്ങളോടും ചേർന്ന് സമാസം വന്നു കഴിഞ്ഞാൽ ഹിമവത്ത് ഹലന്തമാണെങ്കിലും ഇവിടെ സമാസാന്തമായി ടച്ച് വന്നിട്ട് അകാരാന്തമായി ഹിമവത്ത് ആ ഹിമവത്ത അം ഹിമവതം എന്ന് വരും, അത് അവ്യയമായിരിക്കും. അങ്ങനെ ഉള്ള ശിഷ്ടപ്രയോഗം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല.